കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ചാതയോ അസത്വേ എന്നുള്ള സൂത്രമാണ്. ഇതൊരു സപ്ഞാസൂത്രമാണ്. ദിവസം പറഞ്ഞു ചാതി എന്ന് പറയുന്നത് ച തുടങ്ങിയ ശബ്ദങ്ങളാണ്. അതൊരു ഗണമാണ്. അതിന് ഗണമെന്ന് പറയും. ഗണമെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ്. അത് നമ്മൾ അവ്യപ്രകടനത്തിൽ ചാ തുടങ്ങിയ ചാഹാവാ തുടങ്ങിയ ശബ്ദങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നു. അതിനാണ് ചാതികളെന്ന് പറയുന്നത്. അതിന് നിപാത സംജ്ഞയുണ്ട്. നിപാതം എന്നൊരു സംജ്ഞയാണ്. അത് പ്രത്യേകം മനസ്സിലാകും. ചാതികൾ നിപാതമാകുന്നു എന്നും ധരിച്ചുള്ളത്. നിപാതാഹസ്യഹു എന്ന് പറയാം. നിപാതമായി ഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ മലയാളത്തിൽ അർത്ഥം ചോദിക്കും. അവിടെ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ചാതികൾക്ക് നിപാതം എന്നുള്ള സംജ്ഞ എന്നതിനെ ധരിക്കുന്നു. അങ്ങനെ പേര് കിട്ടുന്നു. മലയാളത്തിൽ തന്നെ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് പലതും തോന്നും. അതൊന്നുമല്ല, മനസ്സിലാക്കേണ്ടത് ചാ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് നിപാതം എന്ന് പേര് എന്നതിന് ധരിക്കും. പക്ഷെ അതിനൊരു കാര്യം കൂടെ പറഞ്ഞു. അത് അദ്രവ്യാർത്ഥത്തിലായിരിക്കണം എന്ന് വെച്ചാൽ ദ്രവ്യാർത്ഥത്തിലായിരിക്കരുത്. എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുനാമമായിരിക്കരുത് എന്നർത്ഥം. ഒരു വസ്തുനാമമായി വരരുത്. എന്നാലേ അതിന് നിപാസജ്ഞയുള്ളൂ. ചാതികളെന്ന് പറഞ്ഞാൽ ഏത് ശബ്ദത്തെ എടുക്കാൻ പറ്റത്തില്ല. അത് വസ്തുനാമമാകരുതെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഈ ചാ തുടങ്ങിയതിൽ പെടുന്നതാണ് പശു എന്ന് പറയുന്ന ശബ്ദം. സാധാരണ വേദത്തിൽ മറ്റോ അത് ഉപയോഗിക്കുമ്പോൾ അതിന് ആടെന്നാണ് അർത്ഥം. പൊതുവെ മൃഗമെന്നും പറയും. ഏത് മൃഗത്തിനും മൃഗമെന്ന് പറഞ്ഞാലും കുഴപ്പമാണ്. സംസ്കൃതത്തിന് മൃഗം എന്ന് പറഞ്ഞാൽ അതിന് മാനെന്നർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥം അതാണ്. മാനിനെയാണ് മൃഗം എന്ന് പറയുന്നത്. ജന്തു എന്ന് പറഞ്ഞാലോ എല്ലാ ജീവന്മാർക്കും പറയും. നമ്മൾ ജന്തു എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജന്തു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. ഇതെല്ലാം കൂടി ഇങ്ങനെ തിരിഞ്ഞു പോകരുത്. മലയാളത്തിൽ ജന്തു എന്ന് പറഞ്ഞാൽ മനുഷ്യരൊഴികെയുള്ള മൃഗങ്ങൾക്കാണ് നമ്മൾ ജന്തു എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ജന്തു എന്ന് പറഞ്ഞാൽ ജീവന്മാരെല്ലാം ജന്തുവാണ്. ജനിച്ചതെല്ലാം ജന്തുവാണ്. നമ്മൾ മൃഗം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ വരുമ്പോൾ മാനെന്നായി. നമ്മൾ പശു എന്ന് പറഞ്ഞാൽ പാല് വരുന്ന പശു. അത് അവിടെ പോകുമ്പോഴത്തേക്ക് ആടെന്നായി. ഈ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണിപ്പോൾ ഈ പശുവിനെ കൊല്ലാമോ തിന്നാമോ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇതിലൊക്കെ ഈ ശബ്ദങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങളും അതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ചിലർ ബോധപൂർവം തന്നെ ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. ഇവിടെ കൊല്ലുക തിന്നുക എന്നുള്ളതിൻ്റെയൊക്കെ വേദത്തെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ടിതേ ഉള്ളൂ. ഹിംസ ഹിംസ, ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ അഹിംസാവൃതമാണോ സ്വീകരിക്കുന്നതെങ്കിൽ കൊല്ലരുത്. നിങ്ങൾക്ക് ഹിംസാ സ്വഭാവമാണെങ്കിൽ കൊല്ലാം. ഈ രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊല്ലുന്നതും കൊല്ലാതിരിക്കുന്നു തീരുമാനിക്കുന്നത്. വേദം പറയുന്നത് കൊല്ലരുത് എന്നാണ്. ഒന്നിനെയും കൊല്ലരുത്. അത് പശുവിനെയാണോ കാളയാണോ പോത്തിനെയാണോ എരുമയാണോ അങ്ങനെയൊന്നും പറയുന്നില്ല. എല്ലാത്തിനെയും ഒരുപോലെ അല്ല, ഒരു ജീവിയും കൊല്ലരുത്. മാഹിംസ സർവഭൂത. പിന്നെ ചിലതിനെ കൊല്ലാൻ ചിലതിനെ കൊല്ലാൻ പാടില്ല, അങ്ങനെ ഒരു പക്ഷമൊന്നും അവിടെ ഇല്ല. ചിലതിനെ കൊല്ലാം, ചിലതിനെ കൊല്ലാം പക്ഷെ കറി വയ്ക്കാൻ പാടില്ല, ചിലതിനെ കറി വയ്ക്കാൻ പിന്നെ തിന്നാൻ പാടില്ല, ഇങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ആൾക്കാർ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെറുതെ വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു. വേദം പറയുന്നത് കൊല്ലരുത് എന്ന്, അഹിംസ. അഹിംസ എന്ന് പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുക കൊല്ലാതിരിക്കുക. അഹിംസ വ്രതം സ്വീകരിക്കാത്തവൻ കൊല്ലും, ആർക്കും തടയാൻ പറ്റില്ല. ആ അതിരിക്കട്ടെ. അതുകൊണ്ട് ഈ ശബ്ദങ്ങളുടെ അർത്ഥവ്യത്യാസം വരുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നു ച തുടങ്ങിയ ഗണത്തിൽപ്പെട്ട, കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്നൂടെ വിശദീകരിക്കുന്നു, ആ ശബ്ദങ്ങൾക്ക് നിപാതം എന്ന് പറയുന്ന ഒരു സംജ്ഞയുണ്ട്. പക്ഷെ ആ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾ അത് ഒരു വസ്തുവിന്റെ വാചകമായി വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതിന് കിട്ടത്തില്ല. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഒരുപാട് ഉദാഹരണങ്ങളൊന്നുമില്ല. പശു എന്ന് പറയുന്ന ശബ്ദം അത് ശതപഥ ബ്രാഹ്മണത്തിൽ മാധ്യന്തിന ശാഖ പുഷ്ടം പശു മഞ്ഞി എന്നൊരു സ്ഥലം. വേറൊരുദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം കഥയൊക്കെ പറഞ്ഞു പറഞ്ഞാണ്. അവിടെ പശു എന്ന് പറയുന്ന ശബ്ദം വരുന്നുണ്ട്, പക്ഷെ അവിടെ ആടെന്നുള്ള അർത്ഥത്തിലല്ല, സമ്യക് എന്നാണ്. അപ്പോൾ അതൊരു വസ്തുവാചിയല്ല. സമ്യക് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു വസ്തുവിനെ കുറിച്ച് പറയില്ല, ഒരു ഗുണത്തെക്കുറിച്ചോ ഒരു അവസ്ഥയെക്കുറിച്ചോ ഒക്കെ പറയുന്നതാണ്. അങ്ങനെ വരുന്നിടത്ത് അത് വസ്തുവാചകം അല്ലാത്തതുകൊണ്ട് അതിന് നിപാതം എന്ന് പറയുന്ന സംജ്ഞയുണ്ട്. വാസ്തവത്തിൽ ഇതൊരു വലിയ വിഷയമൊന്നുമല്ല, കാരണം അപൂർവമായി വരുന്ന ഒരു ഉദാഹരണത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുകയാണ് എന്നുള്ളതേ ഉള്ളൂ. അതേസമയം അവിടെ ഉപയോഗിച്ചിരുന്നത് പശു എന്ന് പറയുന്നത് ആടെന്നുള്ള അർത്ഥത്തിലായിരുന്നെങ്കിൽ നിപാതമാകത്തില്ല, കാരണം വസ്തുവാചകമായി. അപ്പൊ ശബ്ദത്തിൽ കണ്ട് നമ്മളെങ്ങനെ തിരിച്ചറിയും എന്നാണ് പറഞ്ഞത്. അത് വസ്തുവാചകമായി വരികയാണെങ്കിൽ, അതായത് ആടെന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ വരികയാണെങ്കിൽ, ആ ശബ്ദത്തിൽ ഒരു ലിംഗം കാണും. എന്നുവെച്ചാൽ പുല്ലിംഗ സ്ത്രീലിംഗം നമസ്കരിംഗങ്ങളിൽ ഒരു ലിംഗം കാണും. അതിനൊരു വചനം കാണും, ഏകവചന ദ്വിവചന ബഹുവചനം, അങ്ങനെ വരും. സംഖ്യ അതുപോലെ കാരകം ആവും. അത് കർത്താവ് കർമ്മം കർമ്മം ഇങ്ങനെയുള്ളതെല്ലാം വരും. ഇതങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നു, ഒരു അവസ്ഥയെക്കുറിച്ചോ ഒരു ഗുണത്തെക്കുറിച്ചോ എന്തെങ്കിലും പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട് അവിടെ. അതിനെ ലിംഗ സംഖ്യ കാരക അന്വയോഗ്യമായി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പശു എന്ന് പറയുന്നത് ദ്രവ്യമല്ല, എന്നുവെച്ചാൽ ഒരു വസ്തുവിന്റെ വാചകമല്ല, അതുകൊണ്ട് അത് നിപാതമല്ല. ഇതിൽ വിശേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയുമാണ്. ചാ തുടങ്ങിയ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളെല്ലാം നിപാതമാണ്. അതിനെ നിപാതമായി സ്വീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇനി വിധിക്കൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി വരും. പാണിനിയിലെ വേറെ ഏതെങ്കിലും ഒരു സൂത്രത്തിൽ നിപാത ഏകാജന അവിടെ നിപാതം പറയുന്നു. അവിടെ അത് വേറെ രീതിയിലാണ് പറയുന്നത്, പലയിടത്തും പറയും. അങ്ങനെയൊക്കെ വരുന്നിടത്ത് നമുക്ക് നിപാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഇവിടെ നിപാത സംജ്ഞ വിധിച്ചിരിക്കുകയാണ്. ചുരുക്കി ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഒരു ശബ്ദം വസ്തുവാചകമായി വന്നാൽ അതിന് നിപാത സംജ്ഞയില്ല, കാരണം പശു ശബ്ദം. അതങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന് നിപാത സംജ്ഞയുണ്ട്. അതിനൊരു ഉദാഹരണമേ കിട്ടൂ, അധിക ഉദാഹരണങ്ങളൊന്നുമില്ല. അത് മനസ്സിലാക്കുക. പിന്നെ പൊതുവെ ഛ തുടങ്ങിയ ആ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളുടെ നിപാതങ്ങളെന്ന് പറയും. അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് ചാദേഹ അസത്വേ. അത് 1-4 57-ാമത്തെ സൂത്രമാണ്. 58-ാമത്തെ സൂത്രമാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. പ്രാദേഹ പ്രാതികളും, ചാതി എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രാതി. പ്രാതി എന്ന് പറയുന്നതിന്റെ ബഹുവചനത്തിലാണ് പ്രാദേഹ. ഹരിഹി ഹരി ഹരേഹ എന്ന് പറയുമ്പോൾ പ്രാതികളും തഥാ എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞല്ലോ, അത് ഇങ്ങോട്ടെടുത്താൽ മതി. പ്രാതികൾക്കും നിപാത സംജ്ഞയുണ്ട്, ചാതികൾക്ക് മാത്രമല്ല പ്രാതികൾക്കും ഉണ്ട്. ഈ പ്രാതികളെന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പാണ്. ഇതെല്ലാം അമ്പ്യങ്ങളിൽ വരുന്നതാണ്. ഇപ്പൊ ചാതികൾ എങ്ങനെയാണോ നിപാതങ്ങളായിരിക്കുന്നത്, അതുപോലെ പ്രാതികളും നിപാതങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പാടില്ല. എവിടെയെങ്കിലും നിപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇതൊരു സംജ്ഞയാണ്. ഇത് ഏതിൻ്റെ സംജ്ഞ? ചാതികളുടെയും പ്രാതികളുടെയും എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇനി വരുന്ന സ്ഥലത്ത് പാണെനിക്ക് പ്രത്യേകിച്ച് ചാതി പ്രാതി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നിപാതം എന്ന് സംജ്ഞ മാത്രം പറഞ്ഞാൽ നമ്മൾ ധരിക്കും. അതായത് ചാതികളും നിപാതങ്ങളാണ്, പ്രാതികളും നിപാതങ്ങളാണ്. ഇതും വ്യാകരണത്തിന് അകത്ത് വരുന്ന ജി കെ ആണ്, ജനറൽ നോളജ്. അങ്ങനെ ഇതിനെയൊക്കെ എടുത്തോളും. നേരിട്ട് നമ്മളിത് ഒരു സ്ഥലത്തും പ്രയോഗിക്കുന്നുണ്ട്. വിധികൾക്കല്ല ഇത് സഹായകമായിട്ട് വരും. ഏദേവി തഥാ ഇതിൽ പ്രാതി ഏതാണെന്ന് നമ്മൾ അറിയണം. പ്രാതി കഴിഞ്ഞ് വരുന്നത് 49-ാമത്തെ സൂത്രം, 58-ാമത്തെ പേജിൽ ആദ്യത്തെ സൂത്രം. ഈ സൂത്രങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുകൊണ്ടാണ് നമ്മളത് ചേർത്ത് അഷ്ടാധ്യായി ക്രമത്തിൽ അർത്ഥം മനസ്സിലാകും. ഉപസർഗാഹ ക്രിയായോഗേ പ്രാദേഹ ക്രിയായോഗേ ഉപസർഗസപ്നാഹ സ്യുഹു. പ്രാതികൾ ഏതൊക്കെയെന്ന് അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്ര പരാപ സമുദുരുസുദുരുപ്രതി പരൂപ ഏതേ പ്രാദേഹ. ഇത് രണ്ടുമൂന്നോണം വായിക്കുമ്പോൾ അങ്ങ് പഠിച്ചോളൂ. രണ്ടുമൂന്നോണം വായിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് തവണ വായിക്കുക. എന്നിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നും വായിക്കുക. അപ്പം അതങ്ങ് മനസ്സിലായിക്കോളും. അല്ല ഇനി പഠിച്ച് അടങ്ങുന്ന ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര ഇങ്ങനെ ഓരോരോ വാക്കുകളല്ലേ എളുപ്പം പഠിക്കാം. ആദ്യം രണ്ടെണ്ണം പഠിക്കുക. പ്രപര പ്രപര പ്രപര പ്രപര പ്രപര. പിന്നെ രണ്ടെണ്ണം പഠിക്കുക. അപ്പ സമ അപ്പ സമ അപ്പ സമ അപ്പ സമ. പിന്നെ രണ്ടെണ്ണം കൂടെ കൂട്ടിച്ചേർക്കുക. പ്രപര അവസമ അന അവ നിസുന്ദുരുസുദുരുവീയാങ്ങി അതി അഭി അതി. ഇങ്ങനെ ചേർത്ത് ചേർത്ത് ചേർത്ത് സൂത് അഭിപ്രതി പരി ഉപ ഏതേ പ്രാദേഹ. അത് വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. 10 മിനിറ്റ് വിചാരിച്ചാൽ ഈ രണ്ട് ഇരണ്ട് ചേർത്ത് ചേർത്ത് പഠിച്ച് എല്ലാം അങ്ങോട്ട്. ഇതുപോലെ നീണ്ടുവരുന്നതൊക്കെ പഠിക്കാൻ എളുപ്പം അതാണ്. പ്രപര അതൊന്ന് ഉറപ്പിച്ച് പിന്നെ അപസം പിന്നെ 4 എണ്ണം ചേർത്ത് പ്രപര അപസം പിന്നെ 2 എണ്ണം അനു അവ പിന്നെ അത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് പരാപര അപസം അനു അവ് പിന്നെ നിസ്സുന്നവർ, പിന്നെ അതിൻ്റെ അതോട് ചേർന്ന് പരാപര അപസം അനു അവ് നിസ്സുന്നവർ. കണ്ടാ ഞാൻ ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു, ഇത്രയും സമയം മതി. പിന്നെ രണ്ടെണ്ണം കൂടെ ചേർക്കണം, ദുസ്സുദുര് പരാപര അപസം അനു അവ് നിസ്സുദുര് ദുസ്സുദുര്, പിന്നെ രണ്ടെണ്ണം കൂടെ ചേർക്കുക, വിയാം പ്രാപര അപസം അനു അവ് നിസ്സുന്ദര് ദുസ്സുദുര് വി ആങ്. അത്രയെത്തി. ഇനി ഏതാണ്? നീ അധി, അവിടെ ചേരുക, പ്രാപര അപസമ അനു അവ് നിസ്സുന്ദര് ദുസ്സുദുര് വി ആങ് നീ അധി. ഇത്രയായല്ലോ. ഇനി അപി അധി, രണ്ടുകൂടെ ചേർക്കുക, പ്രാപര അപസമ അനു അവ് നിസ്സുന്ദര് ദുസ്സുദുര് വി ആങ് നീ അധി അപി അധി സുഹൃത് പ്രതിപരി ഉപ ഏതേ. ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിയായി. പ്രാപര അപസമ അനു അവ് നിസ്സന്ദുരു ദുസ്സുന്ദുരു വി അങ് നീ അധി അഭി അധി സു ഉത് അഭിപ്രതി പരി ഉപ. ഇങ്ങനെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രാതികൾ. അപ്പൊ ഇതിന് തൊട്ടു മുമ്പിൽ വന്ന ഏതാണ്? പ്രാദേഹ ആണ്. ആ പ്രാതികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ സൂത്രം എന്താണ്? ഉപസർഗ ക്രിയായോഗി. അപ്പൊ പൂർവ്വസൂത്രം ഇങ്ങോട്ട് വരും, പ്രാദേഹ. ഈ സൂത്രത്തിലേക്ക് വരും, അതാണ് ഇവിടെ വൃത്തിയിൽ എഴുതുന്നതാണ് പ്രാദേഹ. പ്രാതികൾ ക്രിയായോഗി, ക്രിയയുമായി അന്വയിക്കുമ്പോൾ. യോഗം എന്ന് വെച്ചാൽ അന്വയം. പ്രാതികൾ ക്രിയയോട് അന്വയിക്കുമ്പോൾ പ്രാതിശബ്ദങ്ങൾ. ക്രിയയോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയ വാചക ശബ്ദങ്ങളോട്, ക്രിയയെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ അതിനോട് അന്വയിക്കുമ്പോൾ ഉപസർഗ സംജ്ഞാസുഹ. പ്രാതികൾക്ക് ഉപസർഗ സംജ്ഞയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗതിസംജ്ഞയുണ്ട് പ്രാതികൾക്ക്. ഇപ്പൊ എന്ത് ചെയ്തു? ഉപസർഗ സംജ്ഞ ഇവിടെ വിധിച്ചു. ഗതിസംജ്ഞ എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ചാതയോ അസത്വേ എന്ന് പറയുന്നതിന് മുമ്പിലൊരു സൂത്രമുണ്ട്, പ്രാഗ്രീശ്വര നിപാതാഹ പാണ് പറയുന്നു. ഇവിടം മുതൽ ഇനി കുറേയധികം സൂത്രങ്ങളുണ്ട്. അധിരീശ്വര എന്ന് പറയുന്നൊരു സൂത്രം വരെ ഉള്ള അവിടെ എല്ലാത്തിനും നിപാതം വിധിക്കുകയാണ്. എല്ലാത്തിനും നിപാതസജ്ഞയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വന്നത് പ്രാതികൾ. അപ്പൊ പ്രാതികൾക്ക് നിപാതസജ്ഞയുണ്ട്. അതിന് നേരത്തെ പറഞ്ഞു പ്രാദേഹ. പിന്നെ ഈ സൂത്രം പ്രത്യേകിച്ച് പറയുന്നു, അത് കൂടാതെ ഇതിന് ഉപസർഗ സംജ്ഞയുണ്ട്. അപ്പോൾ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? പ്രാതികൾക്ക് ഉപസർഗ സംജ്ഞ വിധിക്കുന്നു. പ്രാതികളെ ഉപസർഗങ്ങൾ എന്ന് പറയുന്നു. പൂർവസൂത്രം എന്താ ചെയ്തത്? പ്രാതികൾക്ക് നിപാത സംജ്ഞ വിധിച്ചു. മനസ്സിലാക്കണം. അപ്പോൾ പ്രാതികൾക്ക് രണ്ട് സംജ്ഞ കിട്ടി. പൂർവസൂത്രപ്രകാരം നിപാത സംജ്ഞയും ഈ സൂത്രപ്രകാരം ഉപസർഗസഞ്ജ. ഈ സൂത്രത്തിൽ പ്രാദേഹന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട്? പൂർവത്തിൽ നിന്ന് വന്നു, അതാണ് വൃത്തിയിൽ വന്നു പ്രാദേഹ. ഈ സൂത്രത്തിൽ ഉപസർഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? ഇത് പ്രാദികളുടെ സംജ്ഞയാണ്, ഉപസർഗസഞ്ജ. പക്ഷേ പ്രാദികൾക്ക് ഉപസർഗസഞ്ജ കിട്ടണമെങ്കിൽ, ഉപസർഗം എന്നുള്ള പേര് കിട്ടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? അതിൻ്റെ അടുത്ത് ക്രിയയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു ശബ്ദം വേണം. ക്രിയയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന ശബ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രിയാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ധാതുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ക്രിയാരൂപങ്ങൾ വേണം. ഭവതി, പഠതി പോലെയുള്ള ക്രിയാരൂപങ്ങൾ വേണം. പപ്ര പഠതി, പ്രഭവതി, പരാഭവതി, ഇങ്ങനെയൊക്കെ ഇരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ, ഇതൊക്കെ മനുഷ്യന്റെ ശബ്ദപ്രയോഗത്തിൽ വരുന്നതാണ്. ഒരാൾ പരാഭവതി എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ, ഭവതി എന്ന് പറയുന്നത് ക്രിയാശബ്ദമായി. കാരണം ഭവതിയുടെ അർത്ഥം ക്രിയയാണ്, ഭവിക്കുന്നു എന്ന് പറയുന്ന ക്രിയയെക്കുറിച്ച് പറയുകയാണ്. പരാഭവതി, പരാ എന്ന് പറയുന്ന ആ ശബ്ദത്തിന് ക്രിയായോഗം വന്നു. എന്ന് പറഞ്ഞാൽ ക്രിയ അർത്ഥത്തിലുള്ള ഒരു ശബ്ദത്തിന്റെ അടുത്തിരിക്കുന്നു, അതിനോട് അന്യം വന്നു, അത് ക്രിയായോഗം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ പരാ എന്ന് പറയുന്നത് ഉപസർഗം എന്നൊരു സംജ്ഞ വരും. ഇപ്പൊ പരാഭവതി എന്ന ഒരു പ്രയോഗത്തിൽ നമുക്ക് പറയാം പരാ എന്ന് പറയുന്നത് ഉപസർഗമാണ്, എന്തുകൊണ്ട് അതിന് ക്രിയായോഗം വന്നോ, അവിടുത്തെ ക്രിയ ഏതാണോ, ഭവിക്കുക. പക്ഷെ പരത്തിലിരിക്കുന്ന ക്രിയയല്ലല്ലോ, ശബ്ദമല്ലേ, പരത്തിലിരിക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥം ക്രിയയാണ്. അപ്പൊ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയ എന്ന് പറയുന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം. ആ ശബ്ദത്തിന്റെ യോഗത്തെയാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. അതൊക്കെ വ്യക്തമായി ധരിച്ചിരിക്കുന്നു. ഇപ്പൊ പരാഭവതി എന്നുള്ളത് പരാ എന്ന് പറയുന്നത് ഉപസർഗമായി. ഇനി ഈ പ്രാഗയ പരാ എന്ന് പറയുന്ന പ്രാതിയിൽപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിപാതസപ്നയുണ്ട്. സൂത്രം ഏത്? പ്രാദേഹ പൂർവസൂത്രം. ഈ സൂത്രം സപ്നാസൂത്രമാണ്. എന്ത് സപ്നയാണ് ഈ സൂത്രം വിധിക്കുന്നത്? ഉപസർഗ സപ്ന. ഇവിടുത്തെ സപ്ന എന്താണ്? പ്രാതികൾ ആണ്. പ്രാദേഹ ക്രിയായോഗി ഉപസർഗ സപ്നാസ്. ഈ പ്രാതികൾ എന്ന് പറയുന്നത് ചാതികളെയും മറ്റും പോലെയല്ല, ചാതികളൊക്കെ അപൂർവ സ്ഥലങ്ങളെ പ്രയോഗിക്കും. പ്രാതി എന്ന് പറയുന്നത് സദാ ക്രിയയോട് ചേർത്ത് പ്രയോഗിക്കുന്നതാണ്. ഈ ഭാഷയിൽ നിരന്തരം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ പഠിക്കുമ്പം പ്രപരാപ സമാനിങ്ങനെ ഇതിനെ പഠിച്ചു വയ്ക്കും. അത് പഠിച്ചിരുന്ന ആളാണെന്നൊക്കെയാണ് പ്രാതികളെന്ന് തിരിച്ചറിയും. അതിൻ്റെ ആവശ്യം വരും, കാണാതെ മനഃപ്പാഠം ചെയ്യുന്നതിന് പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഇത് അറിഞ്ഞിരുന്നാലും മതി. ഇതേ പ്രാതി അപ്പൊ ക്രിയാ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ എന്ന് പറഞ്ഞുകൂടെ. ക്രിയാ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെന്ന് പറയുന്നത് അതിന് ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ, അതും ഒരു ഗണമാണ്. നമ്മൾ ചാതി ഒരു ഗണമാണ്, ഇതൊരു ഗ്രൂപ്പാണ്. പ്രാതി ഒരു ഗണമാണ്, പ്രാതി ഇവിടെ പറഞ്ഞു, ചാതി പറഞ്ഞു. ഇനി ക്രിയാ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ അതും ഒരു ഗണമാണ്. അതിനാണ് ധാതുപാഠം എന്ന് പറയുന്നത്. ആ ഗണത്തെ ധാതുക്കൾ, ധാതുക്കളായിട്ട് ഉപയോഗിക്കത്തില്ല, അതിൻ്റെ പല രൂപങ്ങളും ഉപയോഗിക്കും. പ്രധാനമായി ഉപയോഗിക്കുന്ന തിങ്ങന്ത രൂപങ്ങൾ, അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് സുപ്തിങ്ങന്തം പദം. അതിന് നമ്മൾ വിശദീകരിക്കും. ആ തിങ്ങന്ത രൂപങ്ങൾ ഉപയോഗിക്കും. ഭവതി, പഠതി, ഗച്ഛതി, ലിഖതി, ഇങ്ങനെയുള്ള രൂപങ്ങൾ. അത് അവിടെയെല്ലാം അതിൻ്റെ എല്ലാം അർത്ഥം ക്രിയയാണ്. നാമങ്ങളെന്ന് പറയുന്നത് പൊതുവെ വസ്തുവാചകമായിരിക്കും. വസ്തുക്കൾ കുറിക്കുകയാണ്. രാമ വൃക്ഷ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. ഭൂ, പഠ്, ഗമ് എന്നെല്ലാം പറഞ്ഞാൽ ക്രിയയെ ബോധിപ്പിക്കുന്നു, പ്രവൃത്തിയെ ബോധിപ്പിക്കുന്നു. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, കർമ്മം, ക്രിയ എല്ലാം പര്യായ ശബ്ദങ്ങളാണ്. ഇവിടെ ശബ്ദങ്ങൾ രണ്ടായിട്ടാതിരിക്കുന്നു. ഒന്ന് വസ്തുവാചികളായ ശബ്ദങ്ങൾ, അതെല്ലാം ഒരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കും. മറ്റൊന്ന് ക്രിയാവാചികളായ ശബ്ദങ്ങൾ, അത് പല രൂപത്തെ പ്രാപിക്കും. എന്നാലും അതിൻ്റെ മൂലരൂപമാണ് ധാതുക്കൾ എന്ന് പറയുന്നത്, റൂട്ട്. അതിൽ നിന്നാണ് പിന്നീട് മാറി മാറി മാറി നാമരൂപങ്ങൾ വരെ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ റൂട്ടുകളാണ്, ധാതുക്കൾ, മൂലരൂപങ്ങൾ. അതിൽ നിന്നുണ്ടാകുന്ന പ്രധാന രൂപങ്ങളാണ് തിങ്ങന്തങ്ങൾ. അവയോട് വരുമ്പം അതിന് വേറെ രൂപങ്ങളും വരും. ഇതൊക്കെ പൊതുവായി പറയുന്ന കാര്യങ്ങളാണ്. ക്രിയാ ശബ്ദങ്ങളായി തിങ്ങന്തം മാത്രമല്ല, ഭൗതിപടതി മാത്രമല്ല, കൃദന്തങ്ങൾ വരും ആ രൂപത്തിൽ. പല രീതിയിലും മാറ്റങ്ങൾ വരും. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കും. ഭവതി പടതി തുടങ്ങിയ ശബ്ദങ്ങൾ ക്രിയാവാചക ശബ്ദങ്ങളാണ്. അതിനോട് ചേർന്ന് വരുമ്പോൾ പ്ര പര തുടങ്ങിയ ശബ്ദങ്ങൾക്ക് ഉപസർഗ സംജ്ഞയുണ്ട്. അതുകൊണ്ട് പ്രാതികൾക്ക് രണ്ട് സംജ്ഞയുണ്ട്, നിപാത സംജ്ഞയുണ്ട്, ഉപസർഗ സംജ്ഞയുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് നമ്മൾ പ്രയോഗത്തിൽ വരുമ്പം ഒന്ന് ഓർത്ത് എടുത്താൽ മാത്രം മതി. എപ്പോഴും ആവശ്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല ഇത്. ഇനി 59 കഴിഞ്ഞ 60 സൂത്രം അത് നമ്മളൊന്ന് നോക്കുകയാണ്. 60 സൂത്രം എത്രാമത്തെ പേജിലാണ് വരുന്ന അന്ന് നോക്കുകയാണ്. 44. ഇത് നമ്മൾ ഒരുമിച്ച് വരുന്ന, ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് തരുന്നത്. 60 സൂത്രം, കാരണം ഇതെല്ലാം സംജ്ഞകളാണ്. അപ്പൊ ഇത് ഒരു ക്രമത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവിടെ ഇവിടെയും കിടന്നാൽ അതിന്റെ പരസ്പര ബന്ധം എന്തെന്ന് പിടികിട്ടത്തില്ല. ഇതെന്താണ് പറയുന്നത്? ഗതിശ്ച, ഗതിഹിച്ച, പ്രാദേഹ ക്രിയായോഗി ഗതിസപ്ഞാഹസ്യു. ഈ പ്രാതികൾക്ക് ആദ്യം ഒരു പേര് കിട്ടി, ഏതാണ്? നിപാത സപ്ന. എന്തുകൊണ്ടാണ് കിട്ടിയത്? അതെ തന്നെ, നിപാത സപ്ന അതിന് വരാൻ, അത് നിപാത അധികാരത്തിൽപ്പെട്ടതുകൊണ്ട്. പ്രാതികളെന്ന് പറയുന്നതും നിപാത അധികാരത്തിലാണ്. എന്തുകൊണ്ടാണ്? നിപാതം വിധിക്കുന്ന അധികാരത്തിലാണ് പ്രാതികളും വന്നിരിക്കുന്നത്, പ്രാദേഹ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം അവിടെ പറഞ്ഞു, പണ്ണി പറഞ്ഞു, പ്രാഗ്രീശ്വര നിപാതാഹ, ഇനി അതിരീശ്വര വരെ ഏതെല്ലാം സൂത്രങ്ങൾ എന്തൊക്കെ വിധിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിപാത സംജ്ഞയും വരും. അപ്പൊ അതിനിടയ്ക്കാണ് ഈ പ്രാതികൾ കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിപാത സംജ്ഞ വന്നു. അത് നിപാത അധികാരത്തിൽ പെട്ടുകൊണ്ട്, അത് അധികാര സൂത്രമാണ് പ്രാഗ്രീശ്വര നിപാ, അത് ലഘുസിദ്ധാന്തമതി വരുന്ന സൂത്രമാണ്. നിപാത സംജ്ഞ വന്നു, കാരണം ആദ്യം വിധിച്ചതാണ് ചാതയോ അസത്വി. നിപാത സംജ്ഞ ചാതയൊക്കെ വിധിച്ചത് തൊട്ടടുത്ത് പറഞ്ഞു പ്രാദേഹ. സ്വാഭാവികമായിട്ടും അധികാരത്തിൽപ്പെട്ടുകൊണ്ട് പ്രാതികൾക്കും നിപാത സംജ്ഞ വരും. പിന്നെ പ്രാതികൾക്ക് വിശേഷിച്ചു എന്ത് പറഞ്ഞു? ഉപസർഗസഞ്ജ വിധിച്ചു. അതുകൊണ്ട് പ്രാതി പറഞ്ഞു എന്താണ്? ഏതേപി തഥാ നിപാസഞ്ജ ഇതിനും വരും. അവിടെ വിധി വന്നു കഴിഞ്ഞു. അടുത്തു പറഞ്ഞു ഉപസർഗ ക്രിയാവിധി, ഇതേ പ്രാതികൾക്ക് തന്നെ ഉപസർഗസഞ്ജ വരും. വീണ്ടും ഈ സൂത്രത്തിൽ എന്ത് വരുന്നു? ആ പ്രാതികളെ തന്നെ വരുന്നു, ഇങ്ങോട്ട് അനുവർത്തിക്കുന്നു പ്രാതികൾ. അതുകൊണ്ട് എന്ത് വരുന്നു? അതിന് ഗതി സംജ്ഞയും വരുന്നു. നമ്മൾ സാധാരണ പറയുന്ന ഗതികൾ, ഗതി പിടിക്കാത്തവനെന്നൊക്കെ പറയില്ലേ, ആ ഗതിയല്ല ഇത്. ഇത് പാണിനിയുടെ ഗതിയാണ്. ഗതി എന്ന് പറയുന്നൊരു സംജ്ഞ, നമ്മൾ സാധാരണ പറയുന്ന ഗതിയുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പ്രാതികൾ ഗതി പിടിക്കാത്തവരാണെന്നൊന്നും ധരിച്ചുള്ളത്. ഗതി പിടിക്കുന്നവരും ധരിക്കണ്ട, ഇതൊരു സംജ്ഞ മാത്രം. പ്രാതികൾക്ക് ഗതി എന്നൊരു സംജ്ഞയുണ്ട് വ്യാകരണത്തിൽ. ഗതി എന്ന് പറഞ്ഞാൽ പ്രാതികൾ എന്ന് മനസ്സിലാക്കുന്നു. അന്ന് പ്രാദേഹ പ്രാതികൾക്കും ബാക്കി പഴയതുപോലെ തന്നെ ക്രിയായോഗി എല്ലായിടത്തും ചേർത്തോണം. ക്രിയായോഗത്തിൽ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പരാഭവതി എന്നിരിക്കുന്നു. പരാ എന്നുള്ളതിന് ഉപസർഗസജ്ഞയുള്ളതുപോലെ തന്നെ ഗതിസജ്ഞയുണ്ട്. അപ്പൊ പരാ എന്ന് പറയുന്നതിന് എന്ത് വന്നു? അതിന് നിപാത സജ്ഞ വന്നു, ഉപസർഗസജ്ഞ വന്നു, ഗതിസജ്ഞയും വന്നു. അപ്പൊ പരാഭവതി എന്നിരിക്കുന്നിടത്ത് പരാ എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് പറയാൻ ഇത് ഗതിയാണെന്ന് പറയാം, വേറൊരാൾ പറയണു ഇത് ഉപസർഗമാണ്, വേറൊരാൾ പറയണത് നിപാതമാണ്, എല്ലാം ശരിയാണ്. ഇപ്പൊ പ്രാതികളെന്ന് പറയുന്ന മൊത്തം എത്രയുണ്ട്? 22 22 തന്നെ. ഇതൊരെണ്ണി നോക്കിയില്ല ഞാൻ, ചോദിച്ചോണ്ടാണെന്ന് പറയരുത്, ചിലപ്പോ 24 ആയിരിക്കും. 22 നവ്യാജ്യങ്ങൾ എണ്ണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 22 ശബ്ദങ്ങൾക്ക് നിപാതസജ്ഞയുണ്ട്, ഉപസർഗസജ്ഞയുണ്ട്, ഗതിസജ്ഞയുണ്ട്. ആണ് ഗതിശ്ച. ഗതിശ്ച എന്ന് പറയുന്നിടത്തുണ്ട് സന്ധി ഇങ്ങനെ വന്നു. ഗതിശ്ച പ്രാദേഹ ക്രിയായോഗേ ഗതി സജ്ഞാഹ സിഹു. അത്രയും മതി, അതിനുശേഷമുള്ളത് നമ്മൾ നോക്കണ്ട. ഇതിത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഒരുമിച്ച് പറഞ്ഞത് ഇത് ഓർത്തു വയ്ക്കാനുള്ള സൗകര്യത്തിനാണ്. ജാതികൾക്ക് നിപാതസജ്ഞ, പ്രാദികൾക്ക് നിപാതം, ഉപസർഗം. ഇത് മാത്രമല്ല, ഇനി പല സജ്ഞകളും ഉണ്ടവർ. അതുകൊണ്ട് എല്ലാം കൂടെ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇതിത്രയും അറിഞ്ഞിരിക്കണം, മുമ്പോട്ട് പോകുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരും. ഇത് ഉറപ്പിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാം. ക്രിയായോഗം എന്ന് പറയുന്നത് അതിന് വിശേഷിച്ച് മനസ്സിലാക്കും. ക്രിയായോഗം എന്ന് വെച്ചാൽ ക്രിയയുമായിട്ടുള്ള യോഗം എന്ന് വെച്ചാൽ അന്വയം. ഒരു ശബ്ദം ക്രിയയോട് എങ്ങനെ അന്വയിക്കുന്നത്? ശബ്ദവും ശബ്ദവുമായിട്ടാണ് അന്വയിക്കുന്നത്. അപ്പോൾ ക്രിയയോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ അർത്ഥത്തിലുള്ള ശബ്ദവുമായി അന്വയിക്കുക. ഉദാഹരണം മനസ്സിൽ വയ്ക്കണം. പരാഭവതി, അവിടെ ഭവതി എന്ന് പറയുന്നത് ക്രിയ അർത്ഥത്തിലുള്ള ശബ്ദമാണ്, അതുമായിട്ട് അന്വയിച്ചു. അപ്പോൾ അതിന് ഉപസർഗസജ്ഞ വന്നതുപോലെ തന്നെ ഇവിടെയും ഗതിസജ്ഞയും വന്നു. അവിടെ നോക്കുക, ഉപസർഗാഹ ക്രിയായോഗേ. ഉപസർഗാഹ സജ്ഞയാണ്. ഇത് ഏത് വചനത്തിലാണ്? അടുത്ത് നോക്കുക, ഗതിശ്ച ഗതിഹിച്ച. പ്രാദികൾക്കാണ് ഒന്നിനല്ല സജ്ഞ വിധിക്കുന്നത്. അവിടെ ഉപസർഗാഹ എന്ന് ബഹുവചനത്തിനാണ് പറഞ്ഞത്. ആ സജ്ഞകൾ ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ളത് കൊണ്ട് അതിന് എന്ത് ചെയ്തു? ബഹുജനത്തിൽ പറഞ്ഞു. ഉപസർഗങ്ങൾ എന്ന് നമ്മൾ പറയും. നമ്മൾ സാധനം യോഗി ഉപസർഗങ്ങൾ ഏതൊക്കെയാണ്? അതുകൊണ്ട് സ്വപ്ന ബഹുജനത്തിൽ പറഞ്ഞു. പറയും പ്രാപര തുടങ്ങിയവ. അങ്ങനെയാണെങ്കിൽ ഗതികൾ ഏതെന്നല്ലേ ചോദിക്കുന്നു? ഗതി ഏതെന്നല്ലല്ലോ. അപ്പൊ ഗതിച്ചെന്നുള്ളത് എങ്ങനെ വരണം? മാസത്തി ഗതയ ച എന്ന് പറഞ്ഞു. മനസ്സിലായോ? കാരണം ഗതിസജ്ഞ വിധിക്കുന്നതും പ്രാദികൾക്കാണ്, ഉപസർഗസജ്ഞ വിധിച്ചതും പ്രാദികൾക്കാണ്. ഉപസർഗസജ്ഞ വിധിച്ചപ്പോൾ പ്രാദികൾ അനേകമുള്ളതുകൊണ്ട് ഉപസർഗാഹ സജ്ഞയിൽ ബഹുവനം പ്രയോഗിച്ചു. അതേ പ്രാദികൾക്ക് തന്നെയാണ് ഇവിടെ ഗതിസജ്ഞ വിധിക്കുന്നത്. ഗതിശബ്ദത്തിന്റെ ബഹുവന രൂപം ഗതയഹ എന്നാണ്. അപ്പോൾ പ്രാദേഹ എന്ന് പറഞ്ഞതുപോലെ ഗതയഹ എന്ന് പറയേണ്ടതാണ് ഇവിടെ. പക്ഷെ പാണിനി ബഹുവനം പ്രയോഗിക്കാതെ ഏകവചനം പ്രയോഗിച്ചു. എന്തുകൊണ്ട്? അല്ല, ഇവർ ജാതിയില്ലാത്ത ആൾക്കാരാണ്. നിശേഷം അവർക്ക് ജാതി ചിന്തയേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണോ ആർഷപ്രയോഗം എന്ന് പറയുന്നത്? ആർഷപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം. അതാണ് ആർഷപ്രയോഗം. ശരിക്കും നിയമം അനുസരിച്ച് ഗതേഹ നിന്ന് ഉപയോഗിക്കണം. നിയമത്തെ തെറ്റിക്കാൻ പറ്റില്ല. നിയമം പ്രത്യേകിച്ചും വ്യാകരണം പോലെയുള്ള ഒരു ശാസ്ത്രത്തിൽ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളടത്ത കാര്യം പറയാനുണ്ടോ? പ്രാദികൾ അനേകമായതുകൊണ്ട് ഗതയഹ എന്നെ പറയുന്നു ഭാഷയുടെ നിയമം അനുസരിച്ച്. ആ നിയമം എന്ന് പറഞ്ഞ് പാണിനിയായിട്ട് സൃഷ്ടിച്ചതൊന്നുമല്ല, ഭാഷയ്ക്ക് പൊതുവെയുള്ള ഒരു നിയമമാണ്. ബഹുജനത്തെ കുറിക്കാൻ ബഹു ഉപയോഗിക്കണം, അതായത് ബഹു വസ്തുക്കളെ കുറിക്കുന്നതിന് വേണ്ടി ബഹുജനം തന്നെ ഉപയോഗിക്കണം. പാണിനിക്ക് മുമ്പേ ഉള്ള ഒരു നിയമമാണ്. പാണിനിയും പറയുന്നുണ്ട് എന്താണ്? ബഹുഷു ബഹുവചനം എന്ന് നമ്മൾ പഠിക്കും. ബഹുത്വപക്ഷായ ബഹുജനം സ്യാ. പാണിനിയുടെ സൂത്രം തന്നെയാണ്. ആ സൂത്രം എന്ന് പറഞ്ഞാൽ പാണിനി ഒരു നിയമം ഉണ്ടാക്കിയെടുത്തതല്ല, ലോകത്തിൽ അങ്ങനെയാണ്, അങ്ങനെ പ്രയോഗിക്കാവൂ. രാമാഹ, മൂന്ന് രാമനുണ്ടെങ്കിൽ ബഹുവനം ഉപയോഗിക്കണം. വൃക്ഷാഹ, മൂന്നോ അതിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവനം പ്രയോഗിക്കണം. ഇപ്പൊ പ്രാതികൾ എന്ന് പറയുന്നത് മൂന്നിൽ കൂടുതലുണ്ട്, അപ്പൊ അവിടെ ബഹുവനം തന്നെ ഉപയോഗിക്കണം. ഗതയഹ എന്ന് പറയണം, പക്ഷെ പാണിനി ഉപയോഗിച്ചില്ല, അതിന് പറയുന്നതാണ് ആശപ്രയോഗം. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കും. ആ നിയമത്തെ എന്തുകൊണ്ട് പാണിനി തെറ്റിച്ചു എന്ന് പറയുന്നതിന് ശരിയായ ഒരു സമാധാനം ആർക്കും പറയാൻ കഴിയില്ല. നിയമം അറിയാത്തെന്ന് പറയാൻ പറ്റില്ല. പാണിനി തന്നെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ഭാഷ അറിയാ, ഭാഷയുടെ നിയമം അറിയാതെ ഒരാൾക്ക് വ്യാകരണശാസ്ത്രം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഭാഷ പാണിനി അതിൽ ശരിയായ അറിവുള്ള ആൾ തന്നെയാണ്. നമുക്ക് പോലും അറിയാമെന്നുള്ള കാര്യം പാണിനിക്ക് അറിയാതിരിക്കുന്നു. പക്ഷെ എന്നിട്ടും പാണിനി ആ നിയമത്തെ പാലിച്ചില്ല. ഒരേ ഒരു സമാധാനമേ പറയാൻ പറ്റും, ആർഷപ്രയോഗം അല്ലെങ്കിൽ ഛാന്തസം. സൂത്രങ്ങളെന്ന് പറയുന്നത് ഛന്തസ് പോലെയാണ്, വേദം പോലെയാണ്. സൂത്രത്തിൽ എന്തെങ്കിലും പിശക് ഉണ്ടോ ചോദ്യം ചെയ്യരുത്, ഛാന്തസമാണ്. പിന്നെ വേറൊരു സമാനം പറയുന്ന എന്താണ്, അങ്ങനെയുള്ള സൂത്രങ്ങളെല്ലാം പൂർവാചാര്യന്മാർ ഉപയോഗിച്ചിരുന്നത്, ഗുരുകുലങ്ങളിൽ പ്രചരിച്ചിരുന്നത്, അത് മാറ്റണ്ടെന്ന് വിചാരിച്ചു പാണിനി അതുപോലെ എടുത്ത് ഉപയോഗിച്ചു ആ സൂത്രത്തെ. അതൊരു സാധാരണ പറയുന്ന ഒരു സമാധാനം, അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ അതുകൊണ്ട് ആശപ്രയോഗം അങ്ങനെ പ്രയോഗിച്ചതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ പ്രയോഗിക്കുന്നതിനുള്ള അവകാശമില്ല. നമ്മളൊരു ഋഷിമാരല്ല, വിവരദോഷികളാണ്. വിവരം ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഋഷിമാർ ഋഷി അങ്ങനെ പ്രയോഗിച്ച് ഞാനും പ്രയോഗിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിതൊക്കെ പഠിക്കുന്നു, പഠിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പ്രയോഗിക്കുകയാണെങ്കിൽ പ്രാതികൾ, പ്രാദേഹ, ഗതേഹ എന്നിങ്ങനെ പ്രയോഗിക്കുന്നു. പ്രാദേഹ ഗതി എന്ന് പറയാൻ പാടില്ല, ആശപ്രയോഗം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം ആയി, അത്രയും അറിഞ്ഞിരിക്കുക. ചാതികൾക്ക് നിപാതസജ്ഞയുണ്ട്. പ്രാതികളെ സംബന്ധിച്ച് നിപാതസജ്ഞ, ഉപസർഗസജ്ഞ, ഗതിസജ്ഞ, മൂന്ന് സജ്ഞകളുണ്ട്. പ്രാതികൾ ഇവയൊക്കെയാണ്. പക്ഷെ അത് പറയുമ്പോൾ അവിടെ ഒരു നിമിത്തം കൂടി പറഞ്ഞു, അതിന് ക്രിയായോഗം വന്നു കഴിഞ്ഞാൽ ഉപസർഗസജ്ഞയും ഗതിസജ്ഞയും കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ നമ്മളതിന് വിശദീകരിച്ചു, ക്രിയ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ, അത് പ്രധാനമായിട്ട് വരുന്നത് ധാതുക്കളാണ്, ധാതുവിൽ നിന്ന് വരുന്ന രൂപങ്ങൾ. കേവല ധാതുക്കൾ ഒരിടത്തും പ്രയോഗിക്കാറില്ല. അതായത് പഠ വ്യക്തായാം വാചി ഒരു ധാതുവാണ്, അതങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ പ്രയോഗിക്കും? പഠതി, പപാഠ, പഠിത, പഠിഷ്യതി, പഠതു, അപഠ, പഠി, പഠ്യ, അപഠി, അപഠിഷ്യ, ഇങ്ങനെ ദശലകാരങ്ങളും അത് ഉപയോഗിക്കാം. അല്ലാതെ ഇവരടുത്ത് നമുക്ക് പഠ എന്ന് പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ നമ്മൾ വ്യവഹാരത്തിൽ പ്രയോഗിക്കാത്ത ആ മൂല രൂപങ്ങൾ അവരാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അതിന് അത് ധാതുക്കളെന്ന് പറയുന്നത് പാണിനി സൃഷ്ടിച്ച സ്വപ്നയൊന്നുമല്ല, അതിന് മുമ്പ് തന്നെ പ്രചാരത്തിലിരുന്ന സ്വപ്നയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് പാണിനി ഒരു സൂത്രം ഉണ്ടാക്കി, അതിവിടെ അടുത്ത് തന്നെയുണ്ട്. അതാണ് ഭൂവാദയോ ധാതവഹ, അതിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ അടുത്ത് ഇവിടെയാണ്. ഉപസർഗാഹ ക്രിയായോഗേ ഉപസർഗാദ് ഹൃതി ധാതു, അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിട്ട് പതിനെട്ടാമത്തെ പേജിൽ ക്രിയാവാചികളായ ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? അതിനെ ധാതുക്കളെന്ന് പറയുന്നു. അത് ഏതാണ്? ഭൂവാദേഹ. ഭൂവാദേഹ ഭൂവാദയോ ധാതവ ക്രിയാവാചനോ ഭൂവാദയോ ധാതുസപ്ഞാഹ സ്യുഹു. അപ്പൊ ഭൂവാദേഹ എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കണം പാണിനിയുടെ ധാതുപാഠം, അതിനാണ് ഭൂവാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂവാദികളെന്ന് പറയുന്നത് ഗണങ്ങളാണ്. അതിനെ പത്ത് ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഭൂവാദി, അദാദി തുടങ്ങി പത്ത് ഗണങ്ങൾ, പത്ത് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. 2000 ധാതുക്കൾ അതിനകത്തുണ്ട്. അതിനെ അതിപ്പെടാത്ത ധാതുക്കളുണ്ട്, പലതരത്തിലുണ്ട്. പാണിനി സൂത്രങ്ങളിൽ തന്നെ ധാതുക്കളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നാമധാതുക്കളെന്ന് പറഞ്ഞ് കുറേ ധാതുക്കൾ ഉണ്ടാക്കാം. സന്നന്ദങ്ങൾ, എങ്ങന്തങ്ങൾ, എങ്ങനുകന്ധങ്ങൾ, ഇങ്ങനെ കുറേ അധികം ധാതുക്കൾ ഉണ്ടാക്കാം. കെച്ച്, കാമ്യച്ച്, ഇങ്ങനെ ഒരുപാട് പ്രത്യയങ്ങൾ ഉപയോഗിച്ച് ധാതുക്കൾ നമുക്ക് ഉണ്ടാക്കാം. എല്ലാം ധാതുക്കളാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഭൂ തുടങ്ങിയവ. ഭൂ സത്തായാം ഏത് വൃദ്ധു ഇങ്ങനെ പോവും. ധാതു പാഠം ഗണം, അതും എങ്ങനെയാണ്? ചാദേഹ എന്ന് പറഞ്ഞാൽ ഒരു ഗണമാണ്, പ്രാദേഹ എന്ന് പറഞ്ഞ പോലെ ഗണമാണ്. ആ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളെല്ലാം അതിനുള്ള പേരാണ് ധാതു. ബഹുവനം, ഭൂവാദികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവിടെ ബഹുവനത്തിൽ പറഞ്ഞു ധാതവഹ ഗുരുഹു ഗുരു ഗുരവഹ എന്ന് പറയും പോലെ. ഈ സൂത്രം സപ്ഞാസൂത്രമാണ്. വിധിക്കുന്ന സപ്ഞ ധാതു സപ്ഞ സപ്ഞികൾ ഭൂവാദികൾ, ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ. ഇതാണ് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് ധാതു എന്ന് പറയുന്ന സപ്ഞയുള്ളതാണ്. വൃത്തിയിലെഴുതിയിരിക്കുന്നത് ക്രിയാവാചനോ ഭൂവാദേഹ ആണ് നമ്മൾ നേരത്തെ പഠിച്ച സൂത്രം. ഇതുമായിട്ടുള്ള ബന്ധം അവിടെയും പറഞ്ഞു. എന്താണ് പ്രാദേഹ ക്രിയായോഗേ? ക്രിയായോഗത്തിൽ ഉപസർഗസഞ്ജവരും ഗതിസഞ്ജവരും എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു ക്രിയാവാചികയായ ശബ്ദങ്ങളുടെ യോഗം എന്ന് പറഞ്ഞു. ആ ക്രിയാവാചികയായ ശബ്ദങ്ങൾ ഏതാണ്? അതാണ് ഇവിടെ പറയുന്നത് ഭൂ തുടങ്ങിയവ ആണ്. ഭൂവാദേഹ ക്രിയാവാചനോ ഭൂവാദേഹോ ഭൂവാദേഹ. അതിന് ധാതുസപ്ഞാഹ സ്യു, അവയ്ക്ക് ധാതുസപ്ഞയുണ്ട്. ഇവിടെ സൂത്രവും വൃത്തിയും തമ്മിൽ നോക്കണം. ഇപ്പൊ ഇതിന്റെ കാര്യം ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. സപ്ഞാസൂത്രങ്ങളെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിന് ഇന്ന പേര്, ഇത്രയും മനസ്സിലാക്കിയാൽ കൂടുതൽ നമ്മൾ തലപോയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂ തുടങ്ങിയ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് ധാതു എന്ന് സപ്ഞ. ധാതു എന്ന് പറയുന്നത് പാണിനിയുടെ ഒരു സപ്ഞയാണ്, മറ്റു സപ്നങ്ങളെപ്പോലെ. പക്ഷേ സൂത്രത്തിൽ എഴുതിയിരിക്കുന്ന ഭൂവാദേഹ, വൃത്തിയിൽ എഴുതിയിരിക്കുന്ന ഭൂവാദേഹ എന്നാണ്. ഈ വൃത്തിയിൽ എഴുതിയിരിക്കുന്ന ഭൂവാദ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇഗോണച്ച് വന്നിട്ടാണ് ഭൂ ആദേഹ. അപ്പോ എങ്ങനെ പറയും? ഭൂ ആദർ യേഷാം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭൂവ്രി സമാസം വന്നിട്ട് ഭൂ ആദി എന്നിരിക്കുമ്പോൾ ഭൂവിന്റെ ഉകാരത്തിന് ഇഗവിണച്ച് വന്നിട്ട് ഭൂവാദേഹ എന്ന് ഒരു എളുപ്പമാണ് സംഗതി. നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സമാസം പഠിച്ചിട്ടില്ലെങ്കിലും ഭൂ ആദിയിൽ നിന്നിരുന്നു കഴിഞ്ഞാൽ ഇഗവിണച്ച് വന്നിട്ട് ഭൂവാദി എന്ന് വരും. പരത്തിൽ ആദിയാണല്ലോ ഇരിക്കുന്നത്. ഉകാരത്തിന് ഉപകാരം വന്ന് പരത്തിലിരിക്കുന്ന ആയോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഭൂവാദി എന്ന് വരും. നമ്മൾ ആദി എന്ന് പറഞ്ഞാൽ മുതലായവ തുടങ്ങിയവ എന്നെല്ലാം മലയാളത്തിൽ പറയും. ഭൂ തുടങ്ങിയവ എന്ന് പറയും. എക്സെട്ര എന്ന് ഇംഗ്ലീഷിൽ പറയും. മുതലായവ തുടങ്ങിയവ. സംഗതി അവിടെ ക്ലിയറായി. ഭൂ ആദേഹ. പക്ഷെ ഇവിടെ സൂത്രത്തിൽ നോക്കുക. സൂത്രത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഭൂ ആദേഹ എന്നാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണം. വൃത്തിയിലഴിക്കുന്ന ഭൂദേഹ ഭൂ തുടങ്ങിയവ എന്ന് നേരിട്ടൊരർത്ഥം അവിടെ കിട്ടും. ഇപ്പോൾ സൂത്രത്തിൽ ഭൂവാദേഹ എന്നാണ്. വാസ്തവത്തിൽ സൂത്രം വരേണ്ടത് ഇതുപോലെയാണ്, ഭൂവാദേഹ എന്നാ പറയുന്നത്, ഭൂവാദേയോ ധാതവ എന്നാ പറയുന്നത്. അങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത് ഭൂവാദേയോ. പക്ഷെ സൂത്രകാരൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയത്? അങ്ങനെയുണ്ട്. വാസ്തവത്തിൽ ഇത്രയും പറഞ്ഞാൽ മതി, ഭൂവാദയ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഭൂവാദയ എന്നാണ്. വലിയ ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ്. അതിനൊരു സാധുത്വം കണ്ടുപിടിക്കുക, അതിനൊരു നിയമം കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോൾ പിന്നെ പണ്ഡിതന്മാരിൽ നിന്ന് ആലോചിച്ച് എങ്ങനെയായിരിക്കും, എന്തെങ്കിലും ഒരു കാരണം കാണോ അങ്ങനെ പറയണമെങ്കിൽ കണ്ടുപിടിച്ചു. ഒരാൾക്കാർ തല പുകയ്ക്കാൻ വിദഗ്ധന്മാരാണ്, പ്രത്യേകിച്ചും വയ്യാകന്മാർ. എന്തെഴുതി വെച്ചാലും അവർ അതിനൊരു വഴി കണ്ടുപിടിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്ത് അവർ വിഗ്രഹിച്ച് സമാസം ചെയ്ത് അവസാനം ഭൂവാദയ എന്നുള്ള രൂപശ്രദ്ധിക്കും. എങ്ങനെ വിഗ്രഹിച്ചു? രണ്ട് പദമാക്കുന്നതിനെ, ഒന്ന് ഭൂവൗ, മറ്റൊന്ന് ആദി, രണ്ടാക്കും. ഇപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല, സമാസം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്. എന്നാലും ഇങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി തരാൻ, ഭൂ എന്നുള്ള എങ്ങനെയാണ്? ഭൂശ്ച വാശ്ച സന്ധി, സമാസം ചെയ്യും സന്ധി. അപ്പൊ ഭൂവൗ എന്നൊരു പദം കിട്ടും. ഭൂശ്ച വാശ്ച ഭൂവൗ ഒരു പദമായേ. പിന്നെ ആദിയുണ്ട്, അവിടെയും സമാസം ചെയ്യും. ആദിശ്ച ആദിശ്ച ആദി, രണ്ടായേ. ഇനി ഇന്ന രണ്ടിനെയും കൂടെ സമാസം ചെയ്യും. ഭൂവൗ ആദി ഏഷാം സമാസം ചെയ്യും. അപ്പൊ ഭൂവൗ ആദി എന്ന് വരും. അപ്പോ അവിടെ എന്ത് വരും? ഭൂവൗ ആദി എന്ന് വരും. വന്നിട്ട് സമാസം ചെയ്തിട്ട് ഭൂവാദേഹ എന്ന രൂപം ഉണ്ടാക്കും. ഇത്തിരി പ്രയാസമാണ്. അത് തന്നെ പറഞ്ഞില്ലേ, കുറച്ച് പ്രയാസമാണ്, എന്നാലും ഉണ്ടാക്കും. ഇവിടെ എങ്ങനെയാ കിടക്കുന്നത്? ഭൂവ് ആദയാന്നല്ലേ. സമാസം വരുമ്പോഴത്തേക്ക് ഭൂവോ എന്ന് കിട്ടത്തില്ലേ. അപ്പൊ സമാസം വരുമ്പോ വിഭക്തി അങ്ങ് ലോപിച്ചു. അപ്പോൾ ശേഷിക്കുന്ന എന്തായിരിക്കും? ഭൂവ്. പരത്തിലിരിക്കുന്ന ആദ്യ കൂട്ടിച്ചേർക്കുമ്പോൾ ഭൂവാദി എന്ന് വരും. സമാസത്തിലെ നിയമമാണ്. സമാസം വരുമ്പോൾ എല്ലായിടത്തും വിഭക്തി ലോപിച്ചു, എന്നിട്ട് ഒറ്റ പദമാവും, പിന്നെ വീണ്ടും വിഭക്തി വരും. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പാണിനി ഉദ്ദേശിച്ചിരുന്നോ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഭൂശ്ച വാശ്ച ഭൂ ആദിശ ആദിശ ആദി ഭൂ ആദി ഏഷാം ഭൂ ആദി എങ്ങനെയാണ് അതിനെ വിഗ്രഹിച്ച് രൂപം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ അതിന്റെ അർത്ഥം കൂടെ പറയണ്ടേ? പറയും ഭൂ പ്രവൃദേഹ വാ സദൃശാശ്ച ഭൂവാദേഹ എന്ന് പറയും. ഭൂ പ്രവൃദേഹ എന്ന് പറഞ്ഞാൽ ഭൂ തുടങ്ങിയ ശബ്ദങ്ങളും വാ സദൃശാശ്ച വാ സദൃശ ശബ്ദങ്ങളും ഇതിനെയാണ് ഭൂവാദികളെന്ന് പറയുന്നത്. ഈ പറയുന്ന മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ആരും പ്രയാസപ്പെടണ്ട. ഭൂവാദികളെന്ന് പറഞ്ഞാൽ ഭൂ തുടങ്ങിയ ശബ്ദങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിടയ്ക്ക് കുറച്ച് അധിക പ്രസംഗം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭൂവാദയ എന്ന് പറയുന്ന സൂത്രത്തിന് ഇങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തർത്ഥം വരും? ഭൂ പ്രവൃതേഹ വാ സദൃശാശ. എന്തുകൊണ്ടാണ് ഈ ആദി എന്ന് പറയുന്ന ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്? ആദി രണ്ടർത്ഥം എന്ന് പറയുന്നത് ചിലടത്ത് നമ്മൾ ആദി എന്ന് പറയുന്ന ശബ്ദം അനാദി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ആദി ഗുരു എന്നൊക്കെ പറയും. അതല്ല, ഇവിടെ ആദി എന്ന് പറയുന്ന ശബ്ദം നമ്മൾ സാധാരണ തുടങ്ങിയ മുതലായവ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നിടത്തേന് അതിന് രണ്ടർത്ഥം വരും. അതിൽ ഒരർത്ഥത്തെ പറയുന്നതാണ് പ്രഭൃതി അർത്ഥം, മറ്റൊരർത്ഥത്തെ പറയുന്നതാണ് പ്രകാരാർത്ഥം. നമ്മളിതെവിടെയോ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, അദ്വൈത ചർച്ച ചെയ്യുന്ന എവിടെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യ ശബ്ദത്തിന്റെ രണ്ടർത്ഥം, ഒന്ന് പ്രഭൃതി, മറ്റൊന്ന് പ്രകാരം. പ്രഭൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന തുടങ്ങിയ. അപ്പൊ ഭൂ പ്രഭൃതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭൂ തുടങ്ങിയ പ്രഭൃതി. ഭൂ തുടങ്ങിയ എന്ന് പറയുന്നുണ്ട് ഗണത്തിൽ വരുന്ന ശബ്ദങ്ങളെല്ലാം എടുത്തോളും. ഭൂയെ, ഭൂ സത്തായ, ഏതവൃദ്ധു, ഇതിനെല്ലാം ധാതുസംജ്ഞയുണ്ട്. ഇത് കൂടുതലായി അധിക പ്രസംഗമാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മനസ്സിലാക്കാന്നുള്ളവർ മനസ്സിലാക്കുക. ആദ്യ ശബ്ദത്തിന് രണ്ടർത്ഥം, ഒന്ന് പ്രഭൃതി, മറ്റൊന്ന് പ്രകാരം. പ്രഭൃതി എന്ന് പറഞ്ഞാൽ മുതലായവ എന്നുള്ള അർത്ഥം, പ്രകാരം എന്ന് പറഞ്ഞാൽ സദൃശം എന്നർത്ഥം. ഇതൊക്കെ സാധാരണ ഭാഷയിൽ ഉള്ള അർത്ഥമാണ്, ഇതൊന്നും അതിപ്രസംഗമല്ല. അതിപ്രസംഗം എന്ന് പറയുന്നത് ഭൂവാദയ എന്ന് പറയുന്നതിന് ഇങ്ങനെ സമാസങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. എന്നുവെച്ചാൽ കുറച്ച് കൂടുതൽ അവിടെ നിയമങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ വീണടത്ത് കടന്ന് ഉരുളുക എന്ന് പറയും. ഭൂപ്രഭൃതേഹ വാ സദൃശാശ്ച എന്നർത്ഥം പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുക. ഭൂപ്രഭൃതയ എന്ന് പറഞ്ഞാൽ ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ. ഇത് മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ്, കാരണം ഈ ഓരോ ശാസ്ത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിതൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല കസർത്തുകളും കാണാറുണ്ട്. അങ്ങനെ ഈ അർത്ഥങ്ങളൊക്കെ പലതാക്കിയെടുക്കുന്നു. ഈ കസർത്ത് മനസ്സിലാക്കിയാലേ അങ്ങനെ ഒരു അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് മറ്റു സ്ഥലങ്ങളിൽ ഉപകരിക്കും വ്യാഖ്യാനങ്ങളിലെല്ലാം. വാസ്തവത്തിൽ ഇത് നിയമമാണ്, നിയമമല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ പ്രയത്നിക്കണം. അപ്പോ ഭൂവോ ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതിയും വാ സദൃശവുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഭൂപ്രകൃതി എന്ന് വെച്ചാൽ ഭൂ തുടങ്ങിയ ശബ്ദങ്ങൾ, അതിന് ധാതുസംജ്ഞയുണ്ട്. ഇതാണ് ഇവിടുത്തെ മുഖ്യമായ അർത്ഥം. പിന്നെ പറയുന്നു വാ സദൃശമായ ശബ്ദങ്ങൾക്കും ധാതുസംജ്ഞയുണ്ട്. വാ സദൃശമായ ശബ്ദങ്ങൾക്ക് എന്താണ് പ്രത്യേകം പറയുന്നത്? കാരണം ധാതു പാഠത്തിൽ വാ ഗതി ഗന്ധനയോഹോ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. വാതി, വായു വാതി എന്നൊക്കെ പറയുന്നിടത്ത് അതാണ്. വായുർവാതി എന്ന് പറയും, വായു വീശുന്നു. അതാണ് വാ ഗതി ഗന്ധനയോഹോ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് വാതി ശബ്ദം ഉണ്ടാകുന്നത്. അത് ഭൂവാദിപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ദാസസഞ്ജയുണ്ട്. ഇവിടെ വാ സദൃശം എന്ന് പറയുന്ന എന്താണ്? വാ എന്ന് പറയുന്ന ഒരു ശബ്ദം, അത് ക്രിയാവാചകമായി വന്നാൽ മാത്രമേ അതിന് ദാതസജ്ഞയുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? വാ എന്ന് പറയുന്ന അവ്യയമുണ്ട്, ചാതിപ്പെടുന്നതാണ്, അതുകൊണ്ട് അതിന് അവ്യയമുണ്ട്, സജ്ഞയുണ്ട്. അത് ക്രിയാവാചകമല്ല, വികല്പാർത്ഥത്തിലാണ്. ഗച്ഛതി വാ എന്നെല്ലാം ചോദിക്കുന്നിടത്ത് വികല്പാർത്ഥമാണ്, സംശയാർത്ഥമാണ്. വികല്പം എന്ന് വെച്ചാൽ സംശയം. ഇപ്പൊ സംശയാർത്ഥത്തിൽ വരുന്ന ആ വാ ശബ്ദത്തിന് ധാതുസജ്ഞയില്ല. മറിച്ച് വാ എന്ന് പറയുന്ന ശബ്ദം എപ്പോഴാണോ അത് ക്രിയയുടെ വാചകമായി വരുന്ന അത് അപ്പോൾ മാത്രമേ അതിന് ധാതുസജ്ഞയുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ അദ്രവ്യാർത്ഥ ഛാദേഹ നിപാത എന്ന് പറഞ്ഞു. ഛാദികൾ എപ്പോഴാണോ വസ്തുവാചകം അല്ലാതെ വരുന്ന അപ്പോഴേ അതിന് നിപാതസജ്ഞയുള്ളൂ. അതുപോലെ ഭുവാദിയിൽപ്പെട്ട ശബ്ദങ്ങളെല്ലാം തന്നെ അതിൽ ആ ശബ്ദങ്ങൾ അതേപോലെയുള്ള ശബ്ദങ്ങൾ ഭുവാദിയിൽ കാണുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ വേറെയും കാണും. ഭുവാദിയിലുമുണ്ട് വാ, അവ്യയത്തിലുമുണ്ട് ഒരു വാ. അതിൽ ഭുവാദിയിൽപ്പെട്ട വാക്ക് മാത്രമേ ധാതുസജ്ഞയുള്ളൂ, അവ്യയത്തിൽപ്പെട്ട വാ ശബ്ദത്തിന് ധാതുസജ്ഞയില്ല. എന്തുകൊണ്ടത് ക്രിയാവാചകമല്ല. അപ്പോൾ വാ സദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാ എന്ന് പറയുന്ന ശബ്ദം എങ്ങനെയാണോ ഭുവാദിയിൽപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണോ ക്രിയാവാചകമായിരിക്കുന്നത്, അപ്പോൾ മാത്രമേ അതിനെ ധാതുസജ്ഞയുള്ളൂ. ക്രിയാവാചകമല്ലാതെ അവ്യയത്തിൽ വരുന്ന വാ ശബ്ദത്തിന് ധാതുസജ്ഞയില്ല. ഇങ്ങനെയെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഭുവാദയ എന്ന് പറയുന്നതിന് പകരം പാണിനി ഭൂവാദയ എന്ന് പറഞ്ഞത് എന്നാണ് എൻ്റെ വ്യാഖ്യാനം. ഇത് എൻ്റെ വ്യാഖ്യാനം. ഇതുപോലെ വ്യാകരണത്തിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള നിയമങ്ങൾ എവിടെയെങ്കിലും തെറ്റിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അർത്ഥം കാണുമെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഒന്നത് അങ്ങനെ പ്രയോഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു വിശേഷ അർത്ഥം കാണും. മറ്റൊന്ന് മനസ്സിലാക്കണം, അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് ചിലപ്പം സ്പഷ്ടതയ്ക്ക് വേണ്ടിയായിരിക്കും. അതാണ് ഇവിടെ ചില സംശയം ചോദിച്ചത്, ഏതേ ഉദിത്തഹ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് ചോയവായ വന്നില്ല? സ്പഷ്ടതയ്ക്ക് വേണ്ടി. അതായത് സൂത്രങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച് പറയുന്നിടത്ത് സന്ധി സമാസമൊന്നും ചെയ്യാതെ പദങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്ത് കാണിക്കും. കുച്ചൊട്ടുത്തുപ്പു ഏതേ ഉദിത്തഹ എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. വായിക്കുന്ന ഒരാളിന് വ്യക്തമായി ആശയം മനസ്സിലാക്കണം. അവിടെ സന്ധിയും മറ്റും ചെയ്തിട്ട് പിന്നെ സന്ധ്യയെക്കുറിച്ച് ചിന്തിച്ച് ഇവിടെ എന്ത് സന്ധി വന്നു അതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരരുത്. അങ്ങനെ അപൂർവം ചില സ്ഥലങ്ങൾക്ക് വ്യക്തതയ്ക്ക് വേണ്ടി സന്ധി ഒന്നും ചെയ്യാതെയും പ്രയോഗിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒന്നത് മനസ്സിലാക്കണം, അങ്ങനെ ചെയ്തിരിക്കുന്നത് സ്പഷ്ടതയ്ക്ക് വേണ്ടിയാണ്. സന്ധി സമാസം ചെയ്യാതെ ചിലപ്പം സംശയം ഉണ്ടാവും. മറ്റൊന്നാണ് ഊകാലോ ജറസ് ദീർഘപ്രദ അച്ഛന്നുള്ളടത്ത് അവിടെ ജകാരം പറഞ്ഞിരിക്കുന്നു. അവിടെ കുത്തും വന്ന് ജലാം ജസ്തുക്കെ വന്ന് അഗ്ഗെന്ന് വരേണ്ടതാണ്. എന്തുകൊണ്ട്? സ്പഷ്ടതയ്ക്ക് വേണ്ടി. പ്രത്യാഹാരത്തെക്കുറിച്ച് സംശയമുണ്ടോ? അച്ചാണോ അഗ്ഗാണോ? അക്കാണോ എന്ന് സംശയം വരും. അതുപോലെയാണ് ഏതേ ഉദ്ധവപ്പെടുത്തിയിൽ അവിടെ സന്ധിയിലേക്ക് സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് സാമാന്യമായി മനസ്സിലാക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിശേഷമായൊരർത്ഥം കാണുമോ അത് വ്യാഖ്യാതാക്കൾ പറയും. ഇതൊന്നും അല്ലെങ്കിൽ ആശപ്രയോഗം എന്ന് മനസ്സിലാകും.